ആസീദഗ്രേ അസതി വേദം ഭുവനം സ്വപ്നമത്മന സസർജ സർവസങ്കല്പമാത്രമാണ് പരമേശ്വര. ഇതെല്ലാം പറഞ്ഞല്ലോ. ഇന്ന് സൃഷ്ടിയെ കുറിച്ച് ഒരു കാര്യം പറയുന്നത് സ്വപ്നമത്, സ്വപ്നം പോലെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഈശ്വരൻ. ഈ സ്വപ്നം പോലെ സൃഷ്ടിച്ചു എന്ന് എന്തിനാ പറയുന്നത്? അനായാസമായി സൃഷ്ടിച്ചു. പിന്നെ അനായാസമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് സങ്കല്പം മാത്രമേ. സങ്കല്പം എന്ന് പറഞ്ഞാൽ അവിടെ അനായാസം, സങ്കല്പിച്ച അവിടെ വേറെ പ്രവൃത്തിയൊന്നും വേണ്ടി. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സത്യമല്ല, എന്നുവെച്ചാൽ സൃഷ്ടിച്ചത് സത്യമല്ലാത്ത പ്രപഞ്ചത്തെയാണ്. ഇത് അദ്വൈതികളുടെ പ്രത്യേക കാഴ്ചപ്പാടാണ്. സൃഷ്ടി സത്യമല്ല, ആണ് സ്വപ്നത്തോട് ഉപമിക്കുന്നത്. അതാണ് സ്വപ്നവത്ത്, സ്വപ്നം പോലെ. സൃഷ്ടി സത്യമല്ല എന്ന് പറയുന്നതുകൊണ്ട് അദ്വൈതികൾക്ക് എന്താ ലാഭം? അതന്നെ സിദ്ധാന്തപരമായി അദ്വൈതത്തിന് പ്രപഞ്ചം സ്വപ്നം എന്ന് പറഞ്ഞാൽ അദ്വൈതം സിദ്ധാന്തപരമായി അത് ശരിയാണെന്ന് വെച്ചാൽ ബ്രഹ്മം പ്രപഞ്ചം അങ്ങനെ രണ്ടില്ല, ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഇതിൽ ആവർത്തിച്ച് പറയാത്ത പിന്നെ പ്രപഞ്ചം എന്ന് പറയുന്ന അത് സ്വപ്നം പോലെ കല്പിതമാണ്. ഇപ്പൊ രണ്ടാമതൊന്നില്ല അദ്വൈതം. അദ്വൈതം എന്ന് പറയുന്നതിന് സിദ്ധാന്തപരമായി അദ്വൈതികൾ സമർത്ഥിക്കുന്നതിനാണ് പ്രപഞ്ചത്തെ കല്പിതം, സ്വപ്നം പോലെ കല്പിതം എന്ന് പറയുന്നത്. പിന്നെ പിന്നെന്താണ് പ്രയോജനം? സിദ്ധാന്തപരമായി അതാണ് പ്രയോജനം. അദ്വൈതം ശരിയാവണമെങ്കിൽ പ്രപഞ്ചം കല്പിതമാണ്. പിന്നെന്താണ് പ്രാതിഭാസികമാണ്? അതൊക്കെ ശരിയാണ്. അത് തന്നെ കല്പിതമെന്ന് പറഞ്ഞ പ്രാതിഭാസികമാണ്. ഓക്കെ, അത് ശരിയാണ്. പിന്നെന്താണ്? അതായത് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത്? വിധത്തില് പ്രപഞ്ചം മിഥ്യ അല്ലെങ്കിൽ കല്പിതമെന്ന് പറയുന്നത് ഈ അദ്വൈത ശാസ്ത്രം അതിന്റെ ലക്ഷ്യം എന്താണ്? അദ്വൈത ശാസ്ത്രത്തിന്റെ ലക്ഷ്യം ജീവന്മാരുടെ മോക്ഷം. വെറുതെ പ്രപഞ്ചം മിഥ്യയെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ശാസ്ത്രത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്, ജീവന്മാരുടെ എല്ലാം മുക്തി മോക്ഷം ആണ് അദ്വൈത ശാസ്ത്രത്തിന്റെ ലക്ഷ്യം. അപ്പോ ആ ലക്ഷ്യത്തിലേക്ക് ഒരാൾ പോകണമെങ്കിൽ, മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ ഒന്ന് അയാൾ അറിയണം പ്രപഞ്ചം മിഥ്യയാണ്. പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് മോക്ഷത്തിലേക്ക് പോകുന്നതാണ്? അതുകൊണ്ട് എന്താ ഗുണം? എന്താണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്? ആ പോകുന്ന മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് പറയുന്നത് സാധകൻ. മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സാധന ചെയ്യുന്നവൻ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ആണ് സാധകൻ എന്ന് പറയുന്നത്. ഈ സാധകന് ഈ പ്രപഞ്ചത്തിൽ വൈരാഗ്യം ഉണ്ടാവും. വാസിഷ്ഠത്തിന്റെ തുടക്കം വൈരാഗ്യപ്രകരണമാണ്. അനേക സർഗങ്ങളിൽ ചർച്ച ചെയ്യുന്നു വൈരാഗ്യത്തെ കുറിച്ചാണ്. നമ്മുടെ ശ്രീരാമന്റെ വൈരാഗ്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗുരു പറയുന്നുണ്ട് എന്താണ്, നിദ്രാം വൈരാഗ്യം ആപത്യം സദ്വിദ്വാൻ അത്ര സമാധിഷക്കലിസിത സന്മുക്തികാമോ ഭൂമി ഭൂവി. എവിടെ പറഞ്ഞിരിക്കുന്നു? ഇപ്പൊ വൈരാഗ്യത്തിന്റെ അദ്വൈതത്തിന്റെ സാമ്പ്രദായികമായ രീതിയാണ് വൈരാഗ്യം കൂടിയ രീതി. വൈരാഗ്യം എന്ന് വെച്ചാൽ വിരക്തി, മലയാളത്തിൽ പറയുന്ന വിദ്വേഷമുണ്ട്, അതിനായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഒരു സാധകന് വിരക്തി ഉണ്ടാവണം. എന്തിന് വിരക്തി ഉണ്ടാവണം? പ്രാപഞ്ചികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അയാൾക്ക് വിരക്തി ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളിലും അയാൾ വിരക്തനാണ്. വിരക്തൻ, വിഗതമായ രക്തത്തോടു കൂടി എന്നാണ് വിരക്തൻ. രക്തൻ എന്ന് പറഞ്ഞ ആസക്തൻ എന്ന്, അത് വിഗതമായ ആസക്തി ഇല്ലാതിരിക്കുന്നവൻ എന്നാണ് വിരക്തന്റെ അർത്ഥം. വിഗതമായ രാഗം, വിരാഗം, രാഗമില്ലാതിരിക്കുക. രാഗമില്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. രാഗം എന്ന് വെച്ചാൽ ഇച്ഛ, ആഗ്രഹം, ദുരാഗ്രഹം, ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോ പ്രപഞ്ചത്തോട് ആസക്തി ഇല്ലാതിരിക്കുക, രാഗമില്ലാതിരിക്കുക, ദുരാഗ്രഹം ഇല്ലാതിരിക്കുക, പ്രാപഞ്ചികമായ ഒരു വിഷയങ്ങളോട്, തന്റെ ശരീരം ഉൾപ്പെടെ ഉള്ള ഒന്നിനോട്, പിന്നെ അയാൾക്ക് ഒരിച്ഛ മാത്രമേ പാടുള്ളൂ. എന്താണ് മമുക്ഷുത്വം? മോക്ഷേച്ഛ. വേറെ ആഗ്രഹങ്ങളൊന്നും പാടില്ല, മോക്ഷേച്ഛ മാത്രമേ പാടുള്ളൂ. അപ്പൊ മോക്ഷേച്ഛ മാത്രമേ പാടുള്ളൂ എങ്കിൽ പറഞ്ഞെങ്കിലും എന്താണ് നിത്യാനിത്യ വിവേകതോ നിതരാം നിർവേദ്യം. വൈരാഗ്യം, വിരക്തി ഉണ്ടാകുക എന്ന് പറയുന്നതാണ്. ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഈ പറയുന്ന ബ്രഹ്മതത്വത്തിൽ മനസ്സിന് ഉറപ്പിക്കാൻ പറ്റൂ. ബ്രഹ്മതത്വത്തിൽ മനസ്സിന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഈ എല്ലാ വിഷയങ്ങളോടുമാണ് രാഗമില്ലാത്തവനായിരിക്കണം, വിരക്തനായിരിക്കണം. ഇതൊക്കെ എന്താണ് അദ്വൈതത്തിന്റെ ഒരു സാമ്പ്രദായികമായ നിലപാടുകളാണ് എന്നോട് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് സാധന ചതുഷ്ടയ സംബന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഗുഹാമൂത്ര ഫലഭോഗ വിരാഗ. ഈ ലോകത്തിലും സ്വർഗം പോലെയുള്ള പരലോകത്തിനുള്ള എല്ലാ തരത്തിലുള്ള സുഖാനുഭവങ്ങളിലും വിരക്തനായിരിക്കുക, രാഗമില്ലാത്തവനായിരിക്കുക, താല്പര്യമില്ലാത്തവനായിരിക്കുക എന്ന് പറയുന്ന ആ കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അദ്വൈതി എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സ്വപ്നവത് മിഥ്യ എന്ന് പറയും. കാരണം മനുഷ്യന് എന്റെ ഒരു മനഃശാസ്ത്രം അദ്വൈതികൾ പറയുന്നതാണ്, നമുക്കൊരു കാര്യം സത്യമാണെന്ന് തോന്നിയാലേ അതിനോട് രാഗം ഉണ്ടാകത്തുള്ളൂ. ഇതാണ് മരുമരീചികളുടെ ജലം. മരുമരീചികളുടെ ജലം എത്ര ദാഹിക്കുന്നവനായാലും ശരി, മരുമരീചികയുടെ ജലം അത് മിഥ്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനത് കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. എത്ര ദാഹമുണ്ട്, ആ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാം, അത് അസത്യമാണ്. അതുപോലെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനോട് യാതൊരു താല്പര്യവും ഉണ്ടാകുന്നു. അത് മാത്രമല്ല പറയുന്നത്, അങ്ങനെ ഒരുവന് വൈരാഗ്യം ഉണ്ടാവണം എന്നാണ്. എങ്ങനെ വൈരാഗ്യം ഉണ്ടാവും? പറയുന്നു, തീർത്ഥയാത്രകൾ നടത്തി സത്സംഗങ്ങളിലൂടെ ബ്രഹ്മസത്യവും ജഗത്ത് മിഥ്യയാണെന്നൊക്കെ ഒരാൾ മനസ്സിലാക്കി, ശാസ്ത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കി, നേരത്തെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ഈ പ്രപഞ്ചത്തോട് പൂർണ്ണമായും വിരക്തി ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരാളിനാണ് പിന്നീട് ഒരു യോഗ്യനായ ഗുരുവിൽ നിന്ന് ശരിയായിട്ടുള്ള ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നതിന് ഉള്ള യോഗ്യത എന്നാണ്. അതിനൊന്നും മനസ്സിലാക്കുന്നതൊക്കെ ബ്രഹ്മവിദ്യ തന്നെയാണ്, പക്ഷെ അത് നിത്യമെന്ത് അനിത്യമെന്ത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള അറിവുണ്ടായാലും ഒരു സാമാന്യമായ അറിവ്, വിശേഷിച്ച് അതിനെക്കുറിച്ച് മനസ്സിൽ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പ്രാപഞ്ചികമായ എല്ലാ കാര്യങ്ങളും സർവ വിഷയങ്ങളിലും അയാൾക്ക് വിരക്തി ഉണ്ടാകും. മോക്ഷമല്ലാതെ ഒന്നിനും അയാൾക്ക് താല്പര്യം ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ താല്പര്യമുണ്ടായ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനാണ് വാസിഷ്ഠത്തില് വാസിഷ്ഠൻ ഈ ആത്മവിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നത്. അപ്പോ വസിഷ്ഠനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ രാമന് വിരക്തിയുണ്ടായി, സത്സംഗം തീർത്ഥയാത്ര ഇതിലൂടെയൊക്കെ വിരക്തിയുണ്ടായി. വിരക്തി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ വസിഷ്ഠൻ ആത്മവിദ്യ ഉപദേശിച്ചു. അതുകൊണ്ടാണ് അതിനെ സാധന ചതുഷ്ടയം എന്ന് പറയുന്നത്, പ്രാഥമിക യോഗ്യത എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലും നമുക്ക് ഒരു പ്രാഥമിക യോഗ്യത വേണം. അപ്പോ അദ്വൈതത്തിന്റെ സമ്പ്രദായം അനുസരിച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. സ്വപ്നം എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കണം, എന്തിനാ അങ്ങനെ പറയുന്നുണ്ട്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അദ്വൈതികൾ പറയുന്നത്? പ്രപഞ്ച സ്വപ്നം എന്ന് പറയുന്നത് എന്തിനാണ്? വെറുതെ പറയുന്നതാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അത് പ്രപഞ്ചത്തിൽ വൈരാഗ്യം ഉണ്ടാകാൻ വേണ്ടി എന്നുള്ള ചുരുക്കം. കാരണം എന്താണ്? പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞാൽ എന്തോന്നും അതിനോട് ആഗ്രഹങ്ങൾ തോന്നും. ഇവിടുത്തെ സുഖഭോഗങ്ങളൊക്കെ സത്യമാണെങ്കിൽ അത് നേടാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കും. പരലോകത്തിലുള്ള സുഖദുഃഖങ്ങളൊക്കെ സുഖം സത്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി പരിശ്രമിക്കും. മനുഷ്യൻ അങ്ങനെ ഒന്നിനു വേണ്ടിയും പരിശ്രമിക്കണം. അവനെന്ത് ചെയ്യണം? മോക്ഷത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കണം. അതാണ് അവന്റെ സാധന. അതിനുവേണ്ടി അവന് നല്ല ഉറച്ച ബുദ്ധി ഉണ്ടാവുന്നത് എന്താണ്? ഇതൊന്നും സത്യമല്ല. എന്നുള്ള ഉറച്ച ബുദ്ധിയുണ്ട്. അതാണ് ഗുരുവിന്റെ പ്രാർത്ഥനകളിലെല്ലാം എല്ലായിടത്തും പറയുന്നത് എന്താണോ, ഈ വിരക്തിയാണ്. വൈരാഗ്യത്തെയാണ് എല്ലായിടത്തും പറയുന്നത്. ആ വൈരാഗ്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ഈ പ്രപഞ്ച സത്യമല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വൈരാഗ്യത്തെ എല്ലായിടത്തും പറയുന്നത്. എല്ലാ ഭാഗങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ. ഇത് മാത്രമല്ല, അദ്വൈതികളെല്ലാം ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യും? പ്രപഞ്ച സത്യമാണെന്ന് കരുതി ചെയ്യുന്ന ഭൗതികമായ വ്യവഹാരങ്ങൾ, പ്രവൃത്തികൾ, വ്യവഹാരങ്ങളിലെ പ്രവൃത്തികൾ സത്യമാണെന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുന്ന ഭൗതികമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഒരു മാറി നിൽക്കണം. അതാണ് ധാരണ. അങ്ങനെ ഭൗതികമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഭൗതികമായ എല്ലാത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സന്യാസം. സന്യാസം എന്ന് പറയുന്നതാണ് അത്. സന്യാസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിദഗ്ധി ഉള്ളവന് വേണ്ടിയുള്ള കാര്യമാണ് സന്യാസം. അല്ലാത്ത അല്ലെങ്കിൽ പിന്നെ സന്യാസം വെറും അർത്ഥശൂന്യമാണ്. സന്യാസത്തിന് പിന്നെ എന്താ അർത്ഥമുള്ളത്? ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുകയും എന്ന സന്യാസിയാണെന്ന് പറയുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമുണ്ട്? അതെന്താ അർത്ഥം? എന്തിനു വേണ്ടി? ഗാന്ധിയുടെ അനാസക്തിയാവും വേറെ, അതീതമായിട്ടൊരു ബന്ധമുണ്ട്. അതീതമായിട്ടൊരു ബന്ധമില്ല. ഗാന്ധി സന്യാസത്തിന് എതിർക്കുന്നയാളാണ്, സന്യാസത്തെ അനുകൂലിക്കുന്ന ആളല്ല. ഇവിടെ പറയുന്ന അദ്വൈതികളുടെ കാര്യമാണ്. അദ്വൈതികൾ പറയുന്നത് പ്രപഞ്ചത്തോട് വിരക്തി, പ്രപഞ്ച അസത്യം എന്ന് പറഞ്ഞതിനോട് വിരക്തി വരുമ്പോഴാണ് ഒരാൾ സന്യാസത്തിലേക്ക് പോകുന്നത്. അതാണ് സന്യാസം. അല്ലെങ്കിൽ പിന്നെ സന്യാസത്തിനർത്ഥമല്ല. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ എന്ത് മതി? സാധാരണ മനുഷ്യന്റെ ജീവിതം നയിച്ചാൽ മതി. ഈ ഓച്ചിറക്കാളുകളൊക്കെ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്റെ ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യമില്ല. ഞാൻ അവിടെ ചെന്ന കൂടെ കഴിച്ചു വിട്ടിരിക്കുന്നതാണ് ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ പിടിച്ചു കെട്ടിയോന്ന് അറിയിക്കണ്ട. അവിടെയൊക്കെ ഇങ്ങനെ തീറ്റ തെരഞ്ഞാണ്. ഇപ്പൊ മാറ്റിയോന്ന് എനിക്കറിയത്തില്ല. പണ്ടങ്ങനെ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ പോയിട്ട് 10 മണിക്ക് വന്നു. അന്നവിടെയൊക്കെ ഇങ്ങനെ മേഞ്ഞുണ്ടാവും. അല്ലെങ്കിൽ സന്യാസത്തിനൊരർത്ഥമില്ല. പ്രാപഞ്ചികമായ വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം പിന്മാറി ഇരിക്കണം എന്നൊക്കെയാണ് എന്ത് അദ്വൈതികളുടെ പരമ്പര പറയുന്നത്. പിന്നെ വാസിഷ്ഠത്തിൽ വരുന്ന പ്രത്യേകത, രാമൻ അങ്ങനെ വിരക്തനായി എല്ലാത്തിൽ നിന്നും പിന്മാറിയിരുന്നപ്പോ എന്താണ് വാസിഷ്ഠൻ എല്ലാ തത്വങ്ങളും ഉപദേശിച്ച് രാമന് ജീവൻ മുക്തനാക്കിയെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ജീവൻ മുക്തനായിരിക്കുന്ന ആൾ കേട്ടില്ല. പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ പ്രാരബ്ധം അനുസരിച്ച് മരിക്കുന്നത്. രാമായണത്തിന്റെ കാര്യമല്ല പറയുന്നത്, വാസിഷ്ഠം. വാസിഷ്ഠം പറയുമ്പോൾ എന്തിനാ രാമായണത്തിൽ അവിടെ ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ. ഒന്ന് പറയും വേറെ നിൽക്കും. വാസിഷ്ഠത്തിന്റെ കാര്യം ഞാൻ പറയുന്നു, രാമായണം വാസിഷ്ഠത്തിലെ കഥാപാത്രത്തെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അങ്ങനെ രാമൻ ഉപദേശമൊക്കെ ഇട്ട് ആനന്ദ അനുഭവിച്ച് മുക്തനായി ജീവിച്ചു എന്നാണ് വാസിഷ്ഠത്തിലെ രാമന്റെ കാര്യമാണ് പറയുന്നത്. അതെല്ലാം കഥാപാത്രങ്ങളാണ്. ഒരു കഥാപാത്രത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഈ ദർശനമാനയിലെ പോക്ക് മുഴുവൻ വാസിഷ്ഠത്തിന്റെ വഴിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വാസിഷ്ഠത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. പറയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം വരുന്നതാണ്. ഈ പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും വാസിഷ്ഠത്തിൽ വരുന്നതാണ്. പ്രധാന പോയിന്റുകളെല്ലാം വാസിഷ്ഠത്തിലുള്ളതാണ്. അതുകൊണ്ടത് പറഞ്ഞേ ഉള്ളൂ. അപ്പോ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള ബോധം ഉണ്ടായാലേ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകും. അങ്ങനെ വൈരാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ മുഴുകിപ്പോകാതിരിക്കും. അങ്ങനെ മുഴുകിപ്പോകാതിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഗുരുവിനെ സമീപിക്കാനും ആത്മവിദ്യ നേടാനും മുക്തനായി ജീവിക്കാനും പറ്റും. ഇതൊക്കെയാണ് വാസിഷ്ഠത്തിന്റെ സിദ്ധാന്തം. വാസിഷ്ഠത്തിന്റെ സിദ്ധാന്തം ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഇവിടെ വളരെ ചുരുക്കിയ പറയുന്നുള്ളു. നിറായ ഗുരുവിനൊന്നും ഞാനങ്ങനെ വായിക്കാറില്ല. പിന്നെ നിറായ ഗുരു എന്താണ് ഇതിനെഴുതിയിരിക്കുന്നത്? ഇതിനെ അധികരിച്ച് ദർശനമാരെ അധികരിച്ച് എഴുതിയിരിക്കുന്നത് ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചാൽ എനിക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ഞാൻ പിന്നെ അതിനുള്ള ശ്രമവും ഉപയോഗിച്ചു. ഡിക്ഷണറി വെച്ചൊന്നും വായിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. വളരെ മുമ്പാണ് ഞാനത് കണ്ടിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് ഉപേക്ഷിച്ചു. അത് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസം തോന്നി. കാരണം അതിനകത്ത് ഒരുപാട് ഫിലോസഫി അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ കാര്യമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പിന്നെ നടായ എഴുതിയ മറ്റ് ചില ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതത് വായിച്ചിട്ടുള്ളവരുടെ ചോദിക്കണം. വാസിഷ്ഠം ആണോ, വാസിഷ്ഠമായിട്ടുള്ള എന്റെ ബന്ധം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. പൊതുവെ എനിക്ക് മനസ്സിലാകുന്നത് നിറായൂര് എഴുതുമ്പോ ഇങ്ങനെ പാശ്ചാത്യമായ ഗ്രന്ഥങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കി അതും ഇതും ഒന്നൊക്കെ പറഞ്ഞാൽ എഴുതുന്നു. അല്ലാതെ ആ ഗ്രന്ഥ പരിചയം ഇവിടെ ഭാരതത്തിലുള്ള ഗ്രന്ഥങ്ങളുമായിട്ട് അങ്ങനെ ഒരു പരിചയമുള്ളതായിട്ട് എനിക്ക് മറ്റു ചില ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പരിചയം ഇല്ലാന്ന്. നേരത്തെ പോയ ഉപനിഷത്ത് പിന്നെ വിവേക ചൂടാമൻ ഇത്രയൊക്കെയുള്ള പരിചയമുണ്ട്. ഇച്ചട പ്രകരണ ഗ്രന്ഥങ്ങൾ, അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള അദ്വൈതത്തിന്റെ ഒരുപാട് പ്രാമാണിക ഗ്രന്ഥങ്ങൾ, അതിനെക്കുറിച്ചൊന്നും യാതൊരു പരിചയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റു ചില ഗ്രന്ഥങ്ങൾ വായിച്ചത്. ആ സമയം പാശ്ചാത്യ ഗ്രന്ഥങ്ങളുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതിനെ ഈ ഇതിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യം പറയേണ്ട കാര്യമുണ്ട്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? മനസ്സിലാക്കാൻ പ്രയാസം. അപ്പോ ഒരു ട്രാൻസ്ലേഷൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതാണ് എന്റെ പ്രധാന ശ്രമം. മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേഷൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ട്രാൻസ്ലേഷൻ രണ്ടു തരത്തിൽ ചെയ്യാം. ഒന്ന്, ഭാഷയുടെ ഭാഷാശൈലി മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അയാൾക്ക് വിഷയത്തെക്കുറിച്ച് ധാരണ വേണമെന്നില്ല, സെന്റൻസുകൾ കറക്റ്റ് മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്ന് എന്താണ്, ആശയം മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആശയം മനസ്സിലാക്കിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ആശയം മനസ്സിലാക്കാതെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള ഇംഗ്ലീഷ് വാക്കുകൾക്ക് പകരം മലയാളം വാക്കുകൾ ഡിക്ഷണറി നോക്കിയൊക്കെ കണ്ടുപിടിച്ച് എഴുതി വയ്ക്കാമെന്ന് വായിക്കുന്നവർക്കൊന്നും പിടികിട്ടത്തില്ല. കാരണം ശരിക്കൊരു ട്രാൻസ്ലേഷൻ മനസ്സിലാവണമെങ്കിൽ ആശയം മനസ്സിലാവണം. അപ്പോ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആശയം മനസ്സിലാക്കിയിട്ട് ഭാഷ നമ്മുടെ പ്രയോഗത്തിൽ നിലവിലിരിക്കുന്ന ഭാഷയായിരിക്കും. എന്നിട്ട് എത്ര വലിയ ആശയായാലും ശരി, എത്ര വലിയ ആശയ ഇതായാലും ശരി, നമുക്ക് പ്രയോഗത്തിലിരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ഇന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാഷ. അങ്ങനെ അല്ലാത്ത ഭാഷ വന്നു കഴിഞ്ഞാലും നമ്മളെ തന്നെ വിശദീകരിക്കും. ഇപ്പൊ സംസ്കൃതം മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നമുണ്ട്. സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ വരും. നമ്മളിന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കുന്ന ഭാഷയായിരിക്കും. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിരുന്നു, ബന്ധമില്ലാത്ത കാര്യം. അതുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്ത കാര്യം. അങ്ങനെ വ്യാഖ്യാനം അത് അങ്ങനെയുള്ളൊരു വിവർത്തനം, വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല. സംസ്കൃതത്തിലെ ഇപ്പൊ രാമസ്യ രാമന്റെ എന്നെഴുതി, രാമൻ എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവർക്ക് രാമസ്യ രാമന്റെ എന്നെഴുതി ഒന്നും മനസ്സിലാകത്തില്ല. അവിടെ രാമൻ എന്താണെന്നുള്ള അവിടെ പറയും, എന്നാല് രാമന്റെ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാവും. ഇപ്പൊ രാമസ്യ എന്ന് പറയുന്ന രാമന്റെ എന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ എന്തെന്നറിയാന്നുള്ളവനെ പറ്റും, അല്ലാത്തവർക്ക് മനസ്സിലാവും. ഇപ്പൊ സംസ്കൃതത്തിലെ പുസ്തകങ്ങൾ ചില ഇംഗ്ലീഷുകാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് ഓരോ വാക്കിട്ട് അർത്ഥം കൃത്യമായി പറഞ്ഞ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്, അങ്ങനെ ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ചില സംസ്കൃത പുസ്തകങ്ങൾ. അപ്പൊ അങ്ങനെ അധികം കണ്ടിട്ടില്ല, അധികം കണ്ടിട്ടില്ല. ജനങ്ങൾ സംസാരിക്കുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ, അതുകൊണ്ട് ഇത് അങ്ങനെ വളരെ എന്താണ് പാശ്ചാത്യ ഫിലോസഫി. പിന്നെ വേറെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോ സയൻസ് പോലെയുള്ള വിഷയം, സയൻസ് പോലെയുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് ഇപ്പോ മെഡിക്കൽ സയൻസ്, അതിലിപ്പോ ഹാർട്ടിന്റെ അനാട്ടമി ഫിസിയോളജിയൊക്കെ മലയാളത്തിൽ ഒരാൾ വിവർത്തനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് മലയാളത്തിൽ പദങ്ങളില്ല. ഒരിക്കലും മലയാളത്തിൽ അതിന് പദങ്ങളേ ഇല്ല, വിവർത്തനം സാധിക്കില്ല. അവിടെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പേര് പറഞ്ഞിട്ട് മലയാളത്തിൽ വിശദീകരണം കൊടുക്കും, അത്രേ പറ്റും. ഒരിക്കലും അങ്ങനെ മലയാളത്തിലൊരു പുസ്തകം എഴുതാൻ മലയാളം ഇപ്പൊ അത്രയും ആയിട്ടില്ല, അത്രയും വളർന്നിട്ടില്ല. എന്നാൽ ഇപ്പോ ഫിസിക്സിലെ ചില അടിസ്ഥാന പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ 10, 11, 12 ക്ലാസ്സിലൊക്കെ ഒരുപാട് മലയാള വാക്കുകൾ കൊണ്ടുവന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. കുറെയൊക്കെ മനസ്സിലാവും, എന്നാലും അവിടെയൊക്കെ എന്താണ് ഡെഫിനിഷൻ വേണം, ഡെഫിനിഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ചാൻസൽ ചെയ്യാൻ ബാക്കില്ല. അപ്പൊ അവിടെ ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ അത് വിശദീകരിക്കുക. അത് അതിന് പിന്നെ ഡിക്ഷണറി ഉണ്ടാക്കി പറ്റില്ല. സയൻസ് അതൊക്കെ അതുകൊണ്ട് പ്രയോജനമുണ്ട്. പിന്നെ അത് വായിച്ച് മനസ്സിലാകണമെങ്കിൽ ആ ഡിക്ഷണറി തേടിപ്പോകണം, അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് കൊടുക്കണം. ഞാൻ ഇന്ന ഇന്ന ഡിക്ഷണറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓരോ വാക്കിനും കൊടുക്കണം. കൊടുത്തിട്ട് ഡിക്ഷണറി റെഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. പിന്നും പറ്റും. അതിപക്ഷം ഇംഗ്ലീഷ് വാക്കുകളുടെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ പോരെ, അല്ല അതിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ പോരെ. ഡിക്ഷണറി നോക്കിയാലും ഏത് വാക്കിന്റെയും ഡെഫിനിഷൻ കിട്ടും. അതുകൊണ്ട് അത് വളരെ ഇതേ പ്രശ്നം തർക്കശാസ്ത്രത്തിലെ പല ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. കാരണം പല വാക്കുകളും മലയാളത്തിൽ ഇല്ല. പിന്നെ നമ്മൾ തർക്കം പഠിപ്പിക്കുമെന്നാണ് എല്ലാം മലയാളത്തിൽ അതിനെ വിശദീകരിക്കുക എന്നുള്ളതാണ്. വിശദീകരിച്ച് ഒരു വാക്കിന് ഒരുപാട് വിശദീകരണങ്ങൾ കൊടുത്ത് ആൾക്കാരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ള രീതിയിൽ എല്ലാ ഘട്ടത്തിൽ. അതുകൊണ്ട് എന്താണ് അവർക്ക് എന്തെഴുതിയിട്ടുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമാണ് നോക്കുന്നത്, മലയാളം വരുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നത്, ഇത് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായി, ഞാൻ മടക്കി വെച്ചു. നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, അതിനപ്പുറം പോയാൽ മനസ്സിലാവും. പിന്നെ നടായൂരുവിന്റെ ആ പാശ്ചാത്യ ശാസ്ത്ര പാണ്ഡിത്യം എന്ന് പറയുന്നത് സാധാരണ അസാധാരണമാണ്. അപ്പൊ അത്രയും അറിവത്തിരി കുത്തി നിറച്ചു കഴിഞ്ഞാൽ സാറിന് ഒരാൾക്കൊരു രക്ഷയും എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഏറ്റവും രസകരമായത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്വൈതത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ദർശനമായി പറഞ്ഞിരിക്കുന്നത്. അദ്വൈതം മനസ്സിലാക്കിയവർക്ക് ഒന്നും വേണ്ട, വാസിഷ്ഠം മാത്രം വായിച്ചവർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും മനസ്സിലാവും. ഇവരീ പറയുന്നത് പോലെയുള്ള വേറൊന്നും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. മനസ്സിലായി? അതാണ് എന്താണ് ഗുരുദേവ എഴുതിയെന്നാണ് മമ ദേവാസിനോ വിദ്യാനന്ദസ്യ എന്താണ് എഴുതിയിരുന്നത്? എന്നെഴുതിയിട്ട് ബാലകീർ സേവ്യ എന്നുള്ള അത് എന്നെ തെറ്റിച്ച പുസ്തകം കൊണ്ട് എഴുതി. ബാലകന്മാർക്ക് ഉപകരിക്കുന്ന വ്യാഖ്യാനം എന്നാണ്. അപ്പൊ ഇത് വായിച്ചാൽ ബാലകന്മാർക്കും മനസ്സിലാവണം. അദ്വൈതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാലകനും ഇത് അദ്വൈതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. അതിനുവേണ്ടി എഴുതിയൊരു പുസ്തകമാണ്. അത് പിന്നെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എത്ര ഗഹനമാക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഇത് എഴുതിയിരിക്കുന്നത് തുടക്കക്കാർക്ക് ഉള്ളതാണ്. എന്നാൽ വ്യാഖ്യാനിച്ചിട്ട് ഗഹനമായ ആശയങ്ങൾ പറയാനും പറ്റും. പൊതുവെ അദ്വൈത ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഇതിന്റെ വിദ്യാനസ്വാമിയുടെ വ്യാഖ്യാനം നോക്കിയാൽ തന്നെ മനസ്സിലാവും അന്യം അന്യാത്ര സിമ്പിളായി എഴുതിയിട്ടുണ്ട്. 90% അത് കറക്റ്റാണ്. അപ്പോ അത് സിമ്പിളായ കാര്യങ്ങളാണ്, അദ്വൈതത്തിൽ സാറിന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. പിന്നെ ഓരോ കാര്യങ്ങളും നമുക്കെടുത്ത് അദ്വൈതത്തെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുന്നതിന് വേണ്ടി വിശദീകരിക്കാം. ഞാനിപ്പോ സ്വപ്നം എന്ന് പറയുന്ന ഒരു പദം എടുത്ത് വെച്ച് വിശദീകരിക്കും. അതുപോലെ എന്തുകൊണ്ട് അത് അദ്വൈത സമ്പ്രദായത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന എല്ലാ അദ്വൈത സമ്പ്രദായത്തിൽ ഇതൊക്കെ പല ഗ്രന്ഥങ്ങളിലായി ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മളത് വിശദീകരിക്കും. അങ്ങനെ നമുക്ക് ഇതിനെ പെരുപ്പിച്ച് വിശദീകരിച്ച് പറയാം അദ്വൈതത്തില് ഗ്രന്ഥപരിചയമുള്ള ആൾക്കാർ. അങ്ങനെ അതിന് വിപുലമായൊരു ഗ്രന്ഥ പരിചയം ആവശ്യമാണ്. അദ്വൈത ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ച് അറിവുണ്ടായി എന്നാലും അതുകൊണ്ട് സ്വപ്നം എന്ന് പറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് പ്രപഞ്ചവിശ്വാസത്തെ ബോധിപ്പിക്കുക. അതുകൊണ്ട് എന്തിനു വേണ്ടി വിരക്തിക്കുക, അതിനാണ് എല്ലായിടത്തും. ഇത് രണ്ടാമത്തെ പ്രയോജനം. ഒന്നാമത്തെ പ്രയോജനം എന്താണ്? ഒന്നാമത്തെ പ്രയോജനം അദ്വൈത സിദ്ധിക്ക് വേണ്ടി. അദ്വൈത സിദ്ധേഹ പ്രപഞ്ച മിഥ്യാത്വപൂർവകത്വ. അദ്വൈതം ശ്രദ്ധിക്കണമെങ്കിൽ പ്രപഞ്ച മിഥ്യാത്വം ആദ്യം ശ്രദ്ധിക്കണം. അദ്വൈത സിദ്ധി തുടങ്ങുന്നെങ്കിൽ പ്രപഞ്ച മിഥ്യാത്വം അത് സമർത്ഥിച്ചാലേ അദ്വൈതം സിദ്ധമാണ്. അപ്പൊ അതാണ് എന്റെ ഒന്നാമത്തെ കാര്യം. സിദ്ധാന്തപരമായി അതാണ്, സാധനാപരമായി അദ്വൈതത്തിലും ഈ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സിദ്ധാന്തങ്ങൾ, മറ്റൊന്ന് സാധന. സാധന എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യം മോക്ഷമായി കണ്ടു, ആ മോക്ഷത്തിന് വേണ്ടി ഒരാള് പരിശ്രമിക്കുക. അതുകൊണ്ട് അതിന് സാധനാദൃഷ്ടിയിലെന്ന് പറയും അദ്വൈതത്തെ മനസ്സിലാക്കും. മറ്റൊന്ന് സിദ്ധാന്ത ദൃഷ്ടിയിൽ മനസ്സിലാക്കും. എന്ന് വെച്ചാൽ ആ സിദ്ധാന്ത ദൃഷ്ടി എന്ന് പറയുന്ന ഇതാണ്, ബ്രഹ്മം സത്യമാണ്, പ്രപഞ്ചം മിഥ്യയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്, സാധനാദൃഷ്ടിയും സിദ്ധാന്ത ദൃഷ്ടിയും രണ്ടും കൂടെ ചേരുന്നതാണ് അദ്വൈതം. അപ്പോൾ ആ രണ്ടു തരത്തിലും അതിന് പ്രയോജനമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ സിദ്ധാന്തം അതൊക്കെ ശരിക്കും മനസ്സിലാക്കി എന്നിരിക്കട്ടെ, സിദ്ധാന്തം നമുക്ക് ശരിക്കറിയാം, പക്ഷെ അവസാനത്തെ പ്രകടനത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അവിടെ എന്താ പറയുന്നത്? നിർവ്വാണം. നിർവ്വാണത്തിൽ പല പല ഘട്ടങ്ങളും പറയുന്നത് എന്താണ്? ബ്രഹ്മവി, വരൻ, പരിയ, പരിഷ്ഠൻ, ഇതെല്ലായിടത്തും എത്തിച്ചേരണമെങ്കിൽ സിദ്ധാന്തം കൊണ്ട് മാത്രം പോരാ, പിന്നെ എന്ത് വേണം? പിന്നെ എന്താ വേണ്ടത്? സാധന വേണ്ട. സാധനയിലൂടെയാണ് അവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ അവസാന അറ്റത്ത് അത് പറയുന്ന നിർവ്വാണത്തിന്റെ അവസാനം വരിഷ്ഠൻ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ അതിന്റെ സാധനങ്ങൾ ആവശ്യമാണ്. അപ്പോ ഈ സിദ്ധാന്തത്തെ സാധനാദൃഷ്ടിയിലൂടെ സമീപിക്കുന്നു, എന്നാലും അവിടെ എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് സിദ്ധാന്ത ദൃഷ്ടി എന്ന് വെച്ചാൽ സിദ്ധാന്തം എന്നുള്ള കാഴ്ചപ്പാട്, ദൃഷ്ടി എന്ന് വെച്ചാൽ കാഴ്ചപ്പാട്. രണ്ടും അദ്വൈതത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് വാസിഷ്ഠത്തിലാ രീതിയിലാ പോകുന്നത്. അതുതന്നെയാണ്, അതേ രീതി തന്നെയാണ് ഈ നിർവ്വാണത്തെക്കുറിച്ച് വാസിഷ്ഠത്തിൽ രണ്ട് സ്ഥലത്ത് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇതിന് കുറച്ചുകൂടെ വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യും. വരിഷ്ഠനിലെത്തിച്ചേരും രണ്ടിടത്ത്, അത് തന്നെയാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ട്. എന്തായാലും ഞാനിവിടെ പണ്ട് ബ്രഹ്മവിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കുമ്പോൾ അന്നൊക്കെ ഇത് മനസ്സിലാക്കിയ എന്താണ്, ഇത് ഗുരുവിന്റെ ഒരു സ്വന്ത ശൈലിയിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് എന്നാ ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് എല്ലാവരും ധരിച്ചിരുന്നത്. ഈ പറയുന്ന വ്യാഖ്യാനം എഴുതിയ ആൾ പോലും വാസിഷ്ഠത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തതുകൊണ്ടായിരുന്നു അത്. ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന എന്താണ്, നിർവാണം, ദ്വിവിധം, ശുദ്ധം, അശുദ്ധം എന്നൊക്കെ പറയുന്നത് ഗുരുവിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. എന്നുള്ള രീതിയിലാണ് ഇവിടെ അന്ന് എല്ലാവരും ആദരിപ്പിക്കുന്നു. ബാലകൃഷ്ണനാർ സാറ് അന്ന് ഞങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടില്ല, ദർശനമാന പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു, ഇല്ല ദർശനമാന. സാറ് വാസിഷ്ഠ വഴിയല്ലേ സാറിനറിയാമായിരുന്നു. സാറിനതറിയാമായിരുന്നു, കാരണം സാർ വാസിഷ്ഠം ചെയ്തായിരുന്നു. കൃഷ്ണനാഥ് സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല ഈ കാര്യം. ബാക്കി പൊതുവെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ധാരണ അങ്ങനെയാണ്. അടുത്ത ക്ലാസ് അവിടെ വെച്ചെടുക്കാം, പൊട്ടലും വേണമൊക്കെ ഉണ്ട്. ഇവിടെയും പണിക്ക് ചിലപ്പോ വന്നു കഴിഞ്ഞു.